ഈശ്വരനെ സംബന്ധിച്ചുള്ള രണ്ട് നിലപാടുകൾ ഏതൊക്കെയാണ്? ഒന്ന് വിശ്വാസം, എന്നുവെച്ചാൽ സാധാരണ മനുഷ്യന്റെ വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? അറിവില്ലാത്ത ഒരു പ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ത്യജിച്ചു കളയുന്നത്? ത്യാഗികളായോണ്ടാണോ? നമ്മുടെ ബുദ്ധി ഒരു കാര്യത്തെ അംഗീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണ്ട? ബോധ്യപ്പെടൽ വേണ്ട. ബോധ്യപ്പെടൽ കൂടാതെ തന്നെ അംഗീകരിച്ചാൽ അത് വിശ്വാസം. വിശ്വാസം. അപ്പൊ ഈശ്വരനെ സംബന്ധിച്ച് ഒരു നിലപാട് അതാണ് വിശ്വാസം. ഇപ്പൊ സാധാരണ മനുഷ്യർ അവര് ഇതുപോലെ എന്താണ് ദൈവദേശമോ ആത്മോദേശമോ ഒന്നും ചിന്തിച്ചിട്ടല്ല, അവര് വിശ്വസിക്കുന്നു. അത് അവരുടെ ബുദ്ധിയുടെ ഒരു അംഗീകാരമാണ്. അവരംഗീകരിക്കുന്നു ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നും, നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ള ഒന്നും, ഒരു ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പൊ പല രൂപത്തിലും പല ഭാവത്തിലും അംഗീകരിക്കുന്നു. അപ്പൊ ഈശ്വര വിശ്വാസം എന്ന് പറയുമ്പോൾ അത് വേദങ്ങളിലായാലും ബൈബിളിലായാലും ഖുറാനിലായാലും എല്ലാം എന്താണ്? ബുദ്ധിയുടെ ഒരു അംഗീകാരമാണ്. അതൊന്നും സാമാന്യ മനുഷ്യരൊക്കെ അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സാമാന്യ മനുഷ്യർ മാത്രമല്ല, വലിയ ബുദ്ധി സാമർഥ്യമുള്ളവരും വലിയ സയന്റിസ്റ്റുകളും വലിയ തത്വചിന്തകന്മാരും ഒക്കെ അറിയപ്പെടാം. എല്ലാവരും അവർ പറയും ഞാനൊരു വിശ്വാസിയാണ്, ഈശ്വര വിശ്വാസിയാണ്, അങ്ങനെ പല കാര്യങ്ങളും വിശ്വസിക്കും. അത് ബോധ്യപ്പെട്ടിട്ടില്ല. തത്വചിന്തയുടെ വഴി എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനെ ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ബോധ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ബോധ്യപ്പെടാതെ വരുമ്പോഴാണ് വിശ്വാസത്തിന്റെ ആവശ്യം വരുന്നത്. ബോധ്യപ്പെട്ട പിന്നെ വിശ്വാസത്തിന്റെ ആവശ്യം. ബോധ്യപ്പെടുന്നവരെ വിശ്വസിച്ചേ പറ്റും. ഇപ്പോ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത് വിശ്വാസികളായിരിക്കുന്നു എന്ന് വെച്ചാൽ അവര് അവരംഗീകരിക്കുകയാണ്. അവരുടെ ബുദ്ധിയുടെ ഒരു അംഗീകാരമാണ്. ഇത് മുമ്പും പറഞ്ഞത് നിങ്ങൾക്കെല്ലാം എന്നും പുതുമയാണ്. എന്ത് കേട്ടത്? ആ സമയം ബോധ്യപ്പെടുന്നു എന്ന് പറയുമ്പം ഇവിടെ ദൈവദേശകം പോലെയുള്ള സ്ഥലങ്ങളിൽ ആത്മവിശ്വാസത്തിനുള്ള ഗുരു ശ്രമിക്കുന്ന എന്താണ്? നമ്മളെ ഇത് ബോധ്യപ്പെടുത്താനാണ്. നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? വിചാരം ചെയ്യണം, മനനം തുടരണം ചെയ്യണം. അതെങ്ങനെ മനനം ചെയ്യണമെന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അത് ഈശ്വരന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് അറിവതിന് ഇങ്ങനെ ആർക്കും ഓതിടേണം എന്നൊക്കെ പറയുന്നതാണ്. ഇത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ബോധ്യപ്പെടുക എന്ന് വെച്ചാൽ അറിയും. കേവലമായ വിശ്വാസം എന്താ? അപ്പോൾ അതിനുവേണ്ടി എന്താണ് ഈശ്വരൻ നമ്മളെങ്ങനെ വിശ്വസിക്കുന്നതിന്? നമുക്ക് അതിഭാരമൊന്നുമില്ല, ബുദ്ധിക്ക് അതിഭാരമൊന്നുമില്ല, വിശ്വസിച്ചാൽ മതി. ശരി. അപ്പോൾ ഇന്നാണ് ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഇന്നാണ് SSLC പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം. ഇന്ന് ഒരുപാട് കുട്ടികൾ, ഒരു മതമൊന്നും പ്രശ്നമില്ല, അവരിന്ന് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി പൂജ വഴിപാടെല്ലാം നടത്തും. എന്തിനു വേണ്ടിയിട്ട്? ജയിക്കാൻ വേണ്ടി. ഇതാണ് വിശ്വാസം. അപ്പൊ അവനോട് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പേപ്പറൊക്കെ നോക്കി വെച്ച റിസൾട്ടൊക്കെ ഇപ്പൊ എല്ലാം ശരിയായി പരിശുദ്ധപ്പെടുത്താൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നീ ജയിച്ചോ തോറ്റോ എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്ത അവിടെ പോകത്തില്ല. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇന്നത്തെ റിസൾട്ടിന് താൻ ജയിക്കണം, അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുന്നു, ഇന്ന് വഴിപാട് കണ്ടെത്തുന്നു. ഇതാണ് വിശ്വാസം. ഇവിടെ ചിന്ത പ്രവർത്തിക്കത്തില്ല. ഇതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. മനനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ച് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപമകൾ, ഉദാഹരണങ്ങൾ. ഉദാഹരണം വേറെയാണ്, ഉപമ വേറെയാണ്, രണ്ടും രണ്ടാണ്. അപ്പോ ഇവിടെ ഇപ്പോ ഈ പറയുന്നൊക്കെ ഉപമകളാണ്, ദൃഷ്ടാന്തങ്ങളല്ല. രണ്ടും നമ്മൾ അത് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ വഴി മാറിപ്പോകും, വേറെ സമയത്ത് പറയാം. ഈ അപ്പയ്യാദീക്ഷിതർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചിത്രമീമാംസ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് സാഹിത്യത്തെ സംബന്ധിച്ച്. അപ്പോ അവിടെ ഉപമയും ദൃഷ്ടാന്തവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ച് പറയുന്നത് സാഹിത്യ ചർച്ചയിലാണ്. എങ്കിലും അത് നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ സാധാരണ ആൾക്കാർ പറയുമ്പം ദൃഷ്ടാന്തങ്ങൾ ഉപമയെന്ന് പറയും. അതങ്ങോട്ട് കിടക്കണ്ട. ഇപ്പൊ ഈ ഉപമകൾ ഇവിടെ ഇപ്പൊ പറയുന്ന ഇതാണ്. ഇപ്പോ ഒരു ഉപമ പറയുമ്പോ എന്താണ് അവിടെ ഉപമാനത്തിനും ഉപമേയത്തിനും, അത് കഴിഞ്ഞ ദിവസം എന്താണ് ഞാൻ പറഞ്ഞു, രണ്ടിനുമുള്ള സമാനമായ ധർമ്മങ്ങളുണ്ടെങ്കിലേ ഉപമ പറയാൻ പറ്റും. അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യണം. ആ ചിലപ്പോഴത്ത് സമാനധർമ്മം വ്യക്തമാകും, ചിലടത്ത് വ്യക്തമാക്കത്തില്ല. രണ്ട് രീതി എന്തായാലും നമുക്കത് മനസ്സിലാവും. അപ്പോ സമുദ്രം പോലെ ആഴവും പരപ്പുമുള്ളതാണ്, വിശാലതയുള്ളതാണ്, അതിരും ആഴവും തിരിച്ചറിയാൻ കഴിയാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെയാണ് ഈശ്വരൻ എന്ന ഈശ്വരനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവും. അതാണ് സമുദ്രമെന്ന് പറയുന്നത്. അല്ലാതെ ദൈവം സമുദ്രമെന്നല്ല. അങ്ങനെ ഒരു ദൈവ സമുദ്രമെന്നുണ്ട്. സമുദ്രം ഭൗതികമായൊരു വസ്തുവാണ്. അത് ഈശ്വരനെ സമുദ്രത്തോട് ഒരു നിരന്തരം ഇങ്ങനെ പോകും. ഒരുപാട് സ്ഥലങ്ങൾ അലയറും ആയിരുന്നുണ്ട്. അനന്തമായ കല അലയറ്റ, അത് നമ്മൾ ചർച്ച ചെയ്തതല്ലേ ആണോ? അലയറ്റാഴി, അലയില്ലാത്ത ആൾ, അതിലുണ്ട് എന്താണ്? അനന്തമായ കലകൾ. അത് അലകളാണ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ വൈരുദ്ധ്യമല്ല. അലയില്ലാത്ത കടലിലെ അലകൾ എന്ന് പറയുമ്പോഴാണ് ഈശ്വരനും സൃഷ്ടിയും എല്ലാം ഒന്നാകുന്ന അവിടെയാണ്. സൃഷ്ടിയുടെ യാഥാർത്ഥ്യവും സൃഷ്ടിയുടെ മിഥ്യാത്വവും രണ്ടും ബോധ്യപ്പെടുന്ന അവിടെയാണ്. രണ്ടിനെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അലയറും അഴിയിലുണ്ട് അനന്തമായ കല, ഇത് കല്യ അനാദി, എല്ലാം മായാകലയെ വിശേഷിപ്പിക്കുകയാണ്. കാര്യമാകും സലില രസാദി ശരീരമേന്തി നാലാ നാനാ ഉലക് ഗുരുവായി ഗുരുവായി. ഇവിടെ അഴിയെ കുറിച്ചാണ്. അതിന്റെ അന്യം പോലും പലരും ഇതൊക്കെ തെറ്റിച്ചാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അന്യം അനാദിയായി, അറിവിൽ അനാദിയായി നടന്നിടുന്ന തൻ തെരുവിളയാടൽ. ഈ സംഭവം എന്ന് പറയുന്ന അനാദിയായി നടന്നുകൊണ്ട് സംയുത് കടലിൽ അജസ്രവുമുള്ള കർമ്മം അത്രേ. സംയുത് കടൽ, സംയുത് കടൽ ആരാണ്? ഈശ്വരനാണ്. ഇവിടെ എല്ലായിടത്തും കടലെന്ന് പറഞ്ഞാലും വഴിയെന്ന് പറഞ്ഞാലും എല്ലാം ഈശ്വരൻ തന്നെ. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഗുരുദേവകൃതികളിൽ മാറ്റി പറയുന്ന ഒരു സ്ഥലം പോലും കാണാൻ പറ്റത്തില്ല, ഒരു സ്ഥലവും കാണത്തില്ല. ഇനി ഗുരുദേവകൃതികളിലല്ല, അദ്വൈത ഗ്രന്ഥങ്ങൾ എവിടെ എടുത്തു കഴിഞ്ഞാലും അത് മാറ്റി പറയുന്ന ഒരു സ്ഥലം കാണത്തില്ല. ഇനി അദ്വൈതം പോട്ടെ, ഇഷ്ടാദ്വൈതം ദ്വൈതം ഏതെടുത്ത് നോക്കിയാലും ശരി, ഈശ്വരന്റെ സ്ഥാനത്ത് എന്തായിരിക്കും? കടൽ. അല്ലെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരുമോ? എവിടെ നിന്നെങ്കിലും. ഇതെല്ലാം ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചെടുത്തോളം പറയണം. അങ്ങനെ ഒരു ഉദാഹരണം ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഗുരുദേവകൃതിയുടെ വ്യാഖ്യാതാക്കൾ ആഴി ഈശ്വരനായി അംഗീകരിക്കില്ല. ഗുരു പറഞ്ഞാലും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് അത് ഞാൻ ഊന്നി പറയുന്നത്, അബദ്ധം പറ്റരുത്. അപ്പൊ അതിൽ സമാന ധർമ്മങ്ങളുള്ളതുകൊണ്ടാണ്, അതാണ് ഒരു കാര്യം പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത് കഴിഞ്ഞ ദിവസം? ഒന്നും പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ആൾക്കാർക്ക് ആശയക്കുഴപ്പങ്ങൾ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം മഹിമ, നിൻമഹിമയും മഹസ്, ഇത് രണ്ടും ഒരു ശബ്ദമാണെന്നും അർത്ഥം ഒന്നാണെന്നും ധരിച്ചിട്ടാണ് പലരും ഇതിന്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നത്. രണ്ട് രണ്ട് ശബ്ദമാണ്, ഒരു സംശയവും വേണ്ട. മഹിമ സംസ്കൃത ശബ്ദം, മലയാളത്തിലും പ്രയോഗിക്കുന്നു. മഹിമ, മഹിമാനോ, മഹിമാന. മഹസ് അങ്ങനെയുള്ള ഒരു ശബ്ദമല്ല, അതൊരു അവ്യ ശബ്ദമാണ് മഹസ്. രണ്ടിന്റെ അർത്ഥം രണ്ടാണ്. മഹിമ എന്ന് പറഞ്ഞാൽ മഹത്വം, മഹസ് എന്ന് പറഞ്ഞാൽ ജ്യോതിസ്. ഇതിന്റെ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് ഭ്രമം വരുന്നത്. രണ്ടും ഒന്നാണ്, ഒരു കാര്യമാണോ പറയും. മഹിമാവാർന്ന നിൻപദം, ഈശ്വരൻ മഹത്വത്തോടു കൂടിയവനാണെന്ന് എന്റെ അർത്ഥം. ആശയം സാരം. അപ്പൊ ഈശ്വരന്റെ മഹത്വം എന്താണ് എന്നാ പറയാ? സമുദ്രത്തിന്റെ വിശാലത പോലെയാണ്, സമുദ്രത്തിന്റെ ആഴം പോലെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് ഉപമിച്ച് പറയാം, ആണ് ഈശ്വരന്റെ മഹത്വം. ഈശ്വരന്റെ മഹത്വത്തിൽ പ്രധാനമായി എടുത്തു പറയുന്ന ഒരു കാര്യം നമ്മൾ വേദാന്ത പരിഭാഷ ചർച്ച, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരനെ സ്വീകരിക്കുന്നത്. അതായത് ഈ നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന സൃഷ്ടി സ്ഥിതി സംഹാരം, ഈ പ്രപഞ്ചത്തിൽ കാണുന്നു, അതിന് മനുഷ്യന് മറ്റേതെങ്കിലും ഒരു സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞാൽ അന്ന് ഈശ്വരനോട് ഒരു സ്ഥാനമില്ലാതെ. അതിനൊരു മറ്റൊരു കാരണം കണ്ടെത്താനാണ് ഭൗതികശാസ്ത്രവും മറ്റും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരതിന് ഒരുപാട് പുരോഗമിക്കുന്നുണ്ട്. കാര്യങ്ങൾക്ക് പിന്നിലെ കാരണം, അതിന്റെ പിന്നിലെ കാരണം, കാരണം, കാരണം, ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് അവർ ചെന്ന് എത്തി നിൽക്കുന്ന ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവർ വീണ്ടും അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. അവിടെ അവർക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല. അതീശ്വരനാണോ എന്നൊന്നും അവർ പറയത്തില്ല. ഭൗതികമായി തന്നെ ഒരു സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മള് തത്വചിന്തകന്മാരെന്ത് ചെയ്തു, നേരത്തെ തന്നെ അവർ സമാധാനം കണ്ടെത്തിക്കഴിഞ്ഞു. അവർ പറഞ്ഞു ഈശ്വരനാണ് സൃഷ്ടികർത്താവ്. അപ്പോ ആ ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈശ്വരന്റെ ഏറ്റവും വലിയ മഹത്വമായി കരുതുന്നത്. മായയും മായാവിയും മായാവിനോദനം മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. ഇതെല്ലാം ഈശ്വരന്റെ മഹത്വമാണ് ഈ പറയുന്നതല്ല. സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായിരുന്നു, അതാണ് ഈശ്വരന്റെ മഹത്വം. ഈ മഹത്വത്തേണ് ഈ പറയുന്ന മുഴുവൻ അത് തേടി വേറെ ഒരിടത്തും പോകണ്ട, ആത്മോദ്ദേശത്തിൽ തന്നെ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി പറയണമെങ്കിൽ അന്നവസ്ത്രാദി മുട്ടാതെ സംരക്ഷിച്ച് തന്നു രക്ഷിക്കുന്ന ആ തമ്പുരാൻ. അപ്പോ ഈ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നത് അത് ഈശ്വരന്റെ മഹത്വമാണ്. അപ്പൊ ഇതെല്ലാം ഈശ്വരനിലേക്ക് അങ്ങ് വെക്കുകയാണ്, ഈശ്വരന് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ആ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് കേവലം ഒരു വിശ്വാസമല്ല, അതൊരു വിചാരമാണ്. അങ്ങനെ വിചാരത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ ആ ഈശ്വരന്റെ സ്വരൂപം എന്താണ്? ഈശ്വരൻ ജ്യോതിസ്വരൂപനാണ്. അതാണ് മഹസാം ആയി പറയും. നിന്റെ ചൈതന്യമാണ് എന്ത്, ഈശ്വര ചൈതന്യമാണ് അഴി. ഇവിടെയാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പം വരുന്നതും. ആ പ്രയോഗം ഭാഷയിൽ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നുള്ളതുമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എങ്ങനെയാണ് ആ പ്രയോഗം ശരിയാകുന്നത്? എന്താ പറഞ്ഞു കഴിഞ്ഞ ദിവസം? നിൻമഹസാം ആഴി എന്നുള്ളതിനുള്ള പ്രശ്നം എന്താണ്? അതിന് പരിഹാരം എന്താ പറഞ്ഞത്? എന്താണ് കുഴപ്പം? അവിടെ നമുക്ക് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല. ആ പുരുഷസ്യ ചൈതന്യം എന്ന് പറയുന്ന പോലെ എന്താണ് ഇവിടെ? പ്രശ്നം എന്താ അവിടെ? അതൊക്കെ അത് പരിഹാരം. പ്രശ്നം എന്തെന്നാണ് ഞാൻ ചോദിക്കുന്നു. എന്താ പ്രശ്നം? ഭാഷ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതൊക്കെ ചോദ്യത്തിന് ഉത്തരം പറയുക, ഉരുണ്ട് കളിക്കാതെ. അത് തന്നെ എന്റെ പരിഹാരം. പ്രശ്നം എന്തെന്നാ ഞാൻ ചോദിക്കുന്നു. എങ്ങനെയാ തോന്നി? വേറെ ആണ് വെറുതെ അങ്ങ് തോന്നുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ തോന്നുന്നു. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നിൻ മഹസ് എന്ന് പറഞ്ഞാണ്. ഇനിയെങ്കിലും മനസ്സിലാകും. നിൻ മഹസ്, നിന്റെ മഹസ് എന്ന് പറഞ്ഞു. നിന്റെ മഹസ് എന്ന് പറയണമെങ്കിൽ എന്താണോ, രാമന്റെ പശു എന്ന് പറയണമെങ്കിൽ രാമൻ വേറെ ആയിരിക്കണം, പശു വേറെ ആയിരിക്കണം. നിൻ മഹസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരും, നീ വേറെ ആയിരിക്കണം, മഹസ് വേറെ ആയിരിക്കണം. അങ്ങനെ ഒരാൾക്ക് സംശയം വരാം. പക്ഷെ നേരത്തെ പറഞ്ഞത് അഴയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ, അത് മഹസല്ല. ഇത് രണ്ടും ഒന്നാണെന്ന് ധരിച്ചിട്ടാണ് ആൾക്കാർ കിടന്ന് ഭയങ്കര വ്യാഖ്യാന അഭ്യാസങ്ങൾ കാണിക്കുന്നത്. മഹസ് എന്ന് പറയുന്നത് ജ്യോതിസാണ്. അപ്പൊ നിൻ മഹസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നീ എന്നവിടെ ആരെ പറയുന്നു? ഈശ്വരൻ. ഈശ്വരന്റെ എന്താണോ ഈശ്വരന്റെ മഹസ് ഈശ്വരന്റെ ജ്യോതിസ് എന്ന് പറയുന്നു. അപ്പോ ഈശ്വരന്റെ ചൈതന്യം, ജ്യോതിസ് എന്ന് പറഞ്ഞ ചൈതന്യം. അപ്പൊ ഈശ്വരനും ചൈതന്യവും ഒന്നാണെങ്കിൽ ഈശ്വരന്റെ ചൈതന്യം എന്ന് എങ്ങനെ പറയും? അത് രാമന്റെ പശു എന്ന് പറയുന്ന പോലെ അല്ലേ ഭാഷയിലുള്ള വ്യത്യാസം? ഭാഷയിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവള് നിന്റെ മനസ്സ് ഷഷ്ടി വിഭക്തിയാണ് പ്രയോഗിച്ചിരിക്കുന്നത്, ഷഷ്ടി ഭേദത്തിലാണ് പ്രയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചില ഭാഷാപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ഈശ്വരന്റെ ചൈതന്യം എന്ന് പറയാൻ പറ്റും? അതിന് സമാധാനം കണ്ടെത്തണം. എന്താ സമാധാനം? എന്താണ് എങ്ങനെ സമാധാനം കണ്ടെത്തും? സമാധാനം അവിടെ തന്നെ പറഞ്ഞു. എന്താണ് മഹസാം ആഴിയിൽ? നിന്റെ ആ ചൈതന്യം തന്നെയാണ് എന്ത് ആഴി? ആഴി ആരാണ്? നീ തന്നെ. ആഴി എന്ന് പറയുന്നത് നീ തന്നെ. എന്നാൽ മാത്രമേ ഞങ്ങൾക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റൂ, അങ്ങോട്ട് ഡൈവ് ചെയ്യാൻ പറ്റൂ. അതാണ് അടുത്ത് പറയുന്നത്. ഇവിടെ ഈ മുകളിൽ തുള്ളിക്കളിക്കുന്ന ഈ അലകൾക്ക് താഴോട്ട് പോകണമെങ്കിൽ എന്തായിരിക്കണം? അത് ആഴിയായാലേ പറ്റും. ആഴിയപ്പോ ആരായിരിക്കണം? ഈശ്വരൻ. അപ്പൊ പ്രശ്നവും സമാധാനവും ഒക്കെ അവിടെ തന്നെ വന്ന് അല്പം ചിന്തിച്ചാൽ മതി. അല്പം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരല്പം കോമൺ സെൻസ് മതി, സ്പെഷ്യൽ സെൻസ് വേണ്ട. കോമൺ സെൻസും സ്പെഷ്യൽ സെൻസും തമ്മിൽ വ്യത്യാസം അറിയാം. അറിയാം എന്താണ് വ്യത്യാസം? കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യവും പലപ്പോഴും നമ്മൾ കാണാതിരിക്കുന്ന ഒരു കാര്യവും കോമൺ സെൻസ്. ഒരുപാട് അന്ധവിശ്വാസങ്ങളും. ഒരു ഉദാഹരണം പറഞ്ഞപ്പോ ജ്യോതിഷം, അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലാന്നറിയാം. ഈ തന്ത്രിമാര് പൂജാരിമാരൊക്കെ ഉണ്ട്, അവർക്ക് വിശ്വസിക്ക വിശ്വാസമൊന്നുമല്ല. അവർക്ക് വയറ്റിപ്പഴുപ്പിനും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് നിന്റെ ഗ്രഹനില ഉച്ചാണ് മറ്റാ അതൊക്കെ പറയും, ജീവിക്കാൻ വേണ്ടി. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു അന്ധവിശ്വാസമാണ്. അത് എന്തുകൊണ്ടാണ് കോമൺ സെൻസ് ഇല്ല? സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? ഹൈഡ്രജനും ഹീലിയവും നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിനപ്പുറം അതിനകത്ത് വേറൊന്നുമില്ല എന്നറിയുന്നവന്. അങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണോ മനുഷ്യൻ അവിടെ പോയി ഇറങ്ങി സംശയം നിർക്കാൻ വേണ്ടി മാന്തി നോക്കിയ സ്ഥലമാണ്. അവിടെ എന്താ ഉള്ളത്? വെറും പാറയും മണ്ണുമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞ പിന്നെ ആരെങ്കിലും ഈ ജ്യോതിഷത്തെ വിശ്വസിക്കും? ആരും വിശ്വസിക്കില്ല. അത് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു വെച്ചാൽ കോമൺ സെൻസ് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അത് അത് ചിലടത്ത് പ്രവർത്തിക്കത്തില്ല, അതവിടെ പ്രവർത്തിക്കേണ്ട കാര്യമാണ്. പ്രവർത്തിക്കത്തില്ല. ഇതുപോലെ സകല വസ്തുക്കളെ ഈശ്വരനായിട്ട് ആരാധിക്കും. പിന്നെ എന്തായാലും പിന്നെ ഒരു മാറ്റം വരുത്തി പറയുന്ന കേട്ടാ തോന്നുന്നു. അല്ല, സകല വസ്തുക്കളെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നു, എല്ലാ വസ്തുക്കളെയും വെറുതെ പറയുന്നെങ്കിൽ കാര്യം മനസ്സിലാക്കി. സർവ വസ്തുക്കളെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നുണ്ട് ഉണ്ടോ? നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെ ഒരു മൂത്രം ഒഴിക്കുന്ന സ്ഥലമുണ്ട്. എന്താ എന്റെ പേര്? ലോകത്തെ ഏറ്റവും വൃത്തികേടായി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന അങ്ങനെ ഈശ്വരനായി ആരാധിക്കും. പിന്നെ അതെന്താ? പിന്നെ വെറുതെ പറയും ഇതെല്ലാം ഞാൻ ഈശ്വരനായി ആരാധിക്കുന്നു എന്നൊന്നും പറയുന്നത് വെറുതെ ഞങ്ങൾ കേട്ടിട്ടില്ല. കുറച്ച് കാര്യം അതൊക്കെ കുറഞ്ഞു. വെറുതെ എന്തെങ്കിലും പറയുക. അതൊക്കെ നിങ്ങൾക്ക് മതപ്രഭാഷണം നടത്തുമ്പോൾ അവരുടെ അടുത്ത് പറയാം. അവര് കേൾക്കാതിരിക്കുന്ന ആൾക്കാരുടെ എല്ലാ ഈശ്വരനായിട്ട് ആരാധിക്കണമെന്ന് അവിടെ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത് കിടന്നുറങ്ങുന്നവന് ശത്രുവായിട്ടാണ്, അവന്റെ തോളിക്കാർ അവനെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നു. അപ്പൊ ഇതിനൊന്നും ഇങ്ങനെയൊന്നും പറയുന്നതൊന്നും ഒരർത്ഥമില്ല. ആരാധിക്കുന്നു അങ്ങനെ ആരും ആരാധിക്കുന്നവരൊന്നും എല്ലാരും അങ്ങനെ എല്ലാത്തിനും പറ്റത്തുമില്ല അല്ലേ. രാവിലെ എന്താ കഴിച്ചത്? ഇഡ്ഡലി ആരാധിച്ചാ തിന്നോ? എന്നെപ്പോ ഞാനും പണ്ട് ഇവിടെ വന്ന സമയത്ത് പറഞ്ഞിട്ട് കഴിച്ചാൽ എനിക്ക് നിറയത്തില്ലേ, കൂടുതലൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പൊ അത് വേറെയാ പറയുന്നത്, അതൊക്കെ ഒരു തത്വത്തെ കുറിച്ച് പറയുന്നതാണ്. എല്ലാം ഈശ്വര തത്വമാണെന്നുള്ളത് ആരാധിക്കുന്ന സ്ഥലവും നേരമൊക്കെ കണ്ട് അങ്ങനെ നിങ്ങൾ ആരാധിക്കുക. രാവിലെ എന്തിനായി സമാധി പോകുന്നു? മുറിക്കകത്തിരുന്ന് ആരാധിച്ചപ്പോലെ അത് പോട്ടെ, വിഷയം മാറ്റിക്കളയരുത്. എന്താ ഞാൻ പറഞ്ഞു വന്നു? എന്താണ് ആ കോമൺ സെൻസിനെ പറ്റിയാ പറഞ്ഞു. ഇപ്പോ സ്പെഷ്യൽ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താണ്? ഇപ്പോ ഇതൊക്കെയാണ് കോമൺ സെൻസ് എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ വേണ്ടതും നമ്മൾ പലപ്പോഴും ഉപേക്ഷിച്ച് കളയുന്നതുമായ കാര്യങ്ങളാണ് കോമൺ സെൻസ്. ചിലടത്ത് നമ്മളത് പ്രയോഗിക്കും, ചിലടത്ത് നമ്മളത് പ്രയോഗിക്കത്തില്ല. അന്ധവിശ്വാസമോ കൊണ്ട് കിടക്കുന്നത് കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. സ്പെഷ്യൽ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഐൻസ്റ്റൈന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിക്കണമെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സ്പെഷ്യൽ സെൻസാണ്. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഒരാളുടെ അറിവ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സെൻസ്. അദ്വൈത സിദ്ധി മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സെൻസ്, സാധാരണക്കാരന് പറ്റത്തില്ല. ഇതൊക്കെ സ്പെഷ്യൽ സെൻസാണ്. അപ്പൊ ഇത് നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും നമുക്ക് കോമൺ സെൻസ് കൊണ്ട് തന്നെ മനസ്സിലാക്കാം. സ്പെഷ്യൽ സെൻസ് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഈശ്വരന്റെ മഹത്വമാണോ ഇതൊക്കെ എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് എന്താണ് അന്നവസ്ത്രാദി മുട്ടാതെ തന്നെ രക്ഷിക്കുന്നത് ഭഗവാനാണെന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അതങ്ങ് വിശ്വസിക്കുന്നു. അത് സാമാന്യമായ ബുദ്ധിമതി അത് ഉൾക്കൊള്ളുന്ന അതിന്റെ തത്വത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ വിശേഷമായ ചില ഘട്ടങ്ങളിൽ വിശേഷമായ ബുദ്ധി വേണ്ടി വരുന്നു. അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താണ്? സമാനം എന്താണ്? അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്? നിൻമഹസ് എന്ന് പറയുമ്പോ അവിടെ ഭേദം, ആ ഭാഷാ പ്രയോഗത്തിൽ ഭേദം അനുഭവപ്പെടുന്ന നിന്റെ മഹസ്, നിന്റെ ചൈതന്യം എന്ന് വരുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുന്നു. അപ്പൊ നീ ഈശ്വരൻ വേറെയാണ്, ചൈതന്യം വേറെയാണ്. ഇപ്പം അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞത്. എന്താണ് മഹസാം ആഴി? ആ ചൈതന്യം തന്നെയാണ് ആഴി. അപ്പോ ഇവിടെ ആഴി എന്ന് പറയുന്നത് എന്താണ്? വെള്ളം കിടക്കുന്ന ആഴിയല്ല. മനസ്സിലായി? നേരത്തെ ആഴി പറഞ്ഞത് ഒരു ഉപമയായിട്ടാണ്. ഇവിടെ ആഴി എന്ന് പറയുന്നത് എന്താണ്? ഈ പടിഞ്ഞാറ് കാണുന്ന ആഴിയല്ല, പിന്നെ എന്താണ്? ചൈതന്യം ആകുന്ന ആഴി. അവിടെ കേവല ശബ്ദം മാത്രമേ ഉപയോഗിച്ചുള്ളൂ ആഴി എന്ന്. അവിടെ ആഴി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരൻ നീ തന്നെയാണ്. അപ്പൊ അവിടെ യാതൊരു തരത്തിലുള്ള സംശയത്തിനും വകയേയില്ല. അവിടെ ആഴി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. ചൈതന്യമാകുന്ന ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈശ്വരൻ തന്നെ. അത് സാറിന് പറയും പോലെയാണ് സംസാര സമുദ്രം. സാറിന് പറയുന്നതാണ് സംസാരം എന്ന് പറഞ്ഞാൽ എന്താണോ, സംസാരം എന്ന് പറഞ്ഞാൽ എന്താ, ജനന മരണങ്ങളുടെ ആ പ്രവാഹം, അതിനാണ് സംസാരം. സൃഗത്തോ എന്ന് പറയുന്ന ധാതുവാണ്, ഗമിക്കുക. സംസരതി പോയിക്കൊണ്ടേയിരിക്കുന്നു. ജനനം മരണം, ജനനം പുനരവിജനനം, പുനരവി മരണം, ഇതൊരു വിശ്വാസമാണ്. ഇതൊരു വിശ്വാസം മാത്രമാണ്, ഇതിന് നമുക്ക് തെളിവൊന്നുമില്ല. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നു, പഴയകാലം മുതൽ വിശ്വസിക്കുന്നു, എല്ലാ മതക്കാരും വിശ്വസിക്കുന്നില്ല, ഇവിടെ ഉള്ള ആൾക്കാരും വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പുനർജന്മമുണ്ട്, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്, നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം ആ വിശ്വാസത്തെ അംഗീകരിക്കുന്നു. ഏറ്റവും പ്രാചീനമായ ശാസ്ത്രങ്ങൾ തുടങ്ങി ചാർവാകന്മാരൊഴികെ ബാക്കി എല്ലാവരും, മിക്കവാറും എല്ലാവരും, ആസ്തികന്മാരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എന്തോ, പുനരവി ജനനം, പുനരവി മരണം. അത് ശാസ്ത്രസമ്മതമായ കാര്യമാണ്, പക്ഷെ അത് വിശ്വാസമാണ്. തെളിയിക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. അപ്പോ അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. അപ്പൊ സംസാരം ഒരു സാഗരം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ സാഗരം എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നുള്ളതല്ല, ഈ ജനന മരണങ്ങളാണ് ജീവിതം. ജീവിതം ഒരു പ്രവാഹമാണെന്ന് പറയാൻ വേണ്ടി പറയാണ്, ജീവിതത്തെയാണ് അവിടെ സാഗരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നെൻ മഹസ് അവിടെ ഭേദം തോന്നുമെങ്കിലും അങ്ങനെ പ്രയോഗിക്കുന്നത്, പിന്നെ എന്തിനങ്ങനെ പ്രയോഗിച്ചു, അങ്ങനെ പ്രയോഗിക്കാനാണ് ഗൗണപ്രയോഗം എന്ന് പറയുന്നത്. അതിനാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഉദാഹരണം പറഞ്ഞ എന്താണോ, ആത്മാവിന്റെ ചൈതന്യം, പുരുഷന്റെ ചൈതന്യം, ഈശ്വരന്റെ ചൈതന്യം. പിന്നെ ശാസ്ത്രങ്ങളിൽ പറയുന്ന പ്രസിദ്ധമായ ഒരു ഉദാഹരണമാണ് എന്ത്, കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുവിന്റെ ശിരസ്. രാഹു ഒരുപാട് സ്ഥലത്ത് വരുന്നതാണ്. ഇതാണ് സാറിനെ എടുത്ത് ചർച്ച ചെയ്തത്. അപ്പൊ പ്രശ്നം ഇതാണ്, നിന്റെ മഹസ്സെന്ന് കേൾക്കുമ്പോ നീ വേറെ, മഹസ് വേറെ എന്ന് തോന്നും, ബ്രാഹ്മന്റെ പശു എന്ന് പറയുന്നു. അതെ, പക്ഷെ ആ സംശയത്തെ തൊട്ടടുത്ത് തന്നെ പരിഹരിച്ചു. മഹസ് എന്ന് പറയുന്ന ആഴിയാണ്, ചൈതന്യം എന്ന് പറയുന്ന ആഴി എന്ന് പറയുമ്പോ അത് സാധാരണ പറയുന്ന സമുദ്രമല്ല, ചൈതന്യം അത് ഈശ്വരൻ തന്നെയാണ്. അപ്പോ നീ, അപ്പോ ഈ രണ്ടും കൂടെ ചേർക്കുമ്പോ എന്താണ്, നിൻ മഹസാം ആഴി എന്ന് പറഞ്ഞ നീ ചൈതന്യ സ്വരൂപനാണ്. ശരിയായ വളരെ വ്യക്തമായ അർത്ഥം മനസ്സിലാവും. വ്യക്തത, ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വരണം. അതാണ് എന്ന് ഉള്ളിലാകണമെന്ന് പറഞ്ഞതാണ്. ഉള്ളിലാകണമെന്ന് ചെയ്ത് വ്യക്തത വരിക എന്നുള്ളതാണ്, മനസ്സിന് വ്യക്തത വരിക. അപ്പൊ അവിടെ എന്തായി, നീ ചൈതന്യ സ്വരൂപനാണ്. ആ ചൈതന്യ സമുദ്രത്തിലേക്ക് ഈ ജീവന്മാരാകുന്ന നമ്മളെല്ലാവരും ആഴണം, വാഴണം. ഈ വാഴണം വാഴണം എന്ന് രണ്ടുവണ പറഞ്ഞു. എന്തുകൊണ്ടാണ് രണ്ടുവണ പറഞ്ഞത്, എന്താണ് സാറിന് വാഴുക എന്ന് പറഞ്ഞാൽ താമസിക്കുക, ജീവിച്ചിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. തിരിച്ചിങ്ങോട്ട് വരരുത്, പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കണം, മനസ്സിലായോ. അവിടെ തന്നെ എന്തായിരിക്കണം, പെർമനന്റ് ആയിരിക്കണം ആ വാഴ്ച. വീണ്ടും അത് ആവർത്തിച്ചത് എങ്ങനെ, വേറെ ഒരാളെ കുറിച്ചല്ല, ഈശ്വരനെ കുറിച്ച് ആണ്. ആദ്യമായിട്ട് വരികയല്ല, ഈശ്വരനെ കുറിച്ചായി പറഞ്ഞിരിക്കുന്ന സംശയം എന്തോ, ഈശ്വരനെ കുറിച്ചാണ് നീ പറഞ്ഞിരിക്കുന്നത്. അതെന്താ സംശയം? അതെന്താ കുഴപ്പം? തകരാറെന്താ? എന്താണ് ഈശ്വരൻ? ഈശ്വരനാണ് നീ എന്ന് പറയുന്നത്. സംശയം എന്താണ്? എന്താ ചോദ്യം? എന്താണ് വ്യക്തമായി? ഈശ്വരനാണ് നീ എന്ന് പറയുന്നത്. ഇത് ഗുരുദേവൻ എഴുതിയെന്ന് ആരാ സംശയിച്ച്? ഗുരുദേവൻ എഴുതി തന്നെയാണ്. ആലുവായിലെ വിദ്യാർത്ഥികളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുതിയെന്നാണ് ഡോക്ടർ ഭാസ്കരൻ ഇതിന്റെ വ്യാഖ്യാനത്തിന് മേളിൽ എഴുതി. ഇത് അത് കൂടുതലായി എനിക്കറിയത്തില്ല, അങ്ങനെ എഴുതി വെച്ചിട്ട്. പിന്നെ അതിന്റെ കൂടുതലായി എന്തെങ്കിലും ചരിത്രം ഉണ്ടെങ്കിൽ സച്ചിദാനന്ദ സ്വാമി വിളിച്ചു, ചരിത്രം ഇല്ലെങ്കിൽ സ്വാമി ഉണ്ടാക്കി പറഞ്ഞുതരും ഉടൻ തന്നെ. സ്വാമി ചരിത്രം നിർമ്മിക്കാൻ വളരെ മിടുക്കനാണ്, ചരിത്രം പറയാനും മിടുക്കനാണ്, രണ്ടിനും കഴിവുള്ള ആളാണ്. ചോദിച്ചോ, അല്ല ഗുരുവൊക്കെ തന്നെ, പക്ഷെ ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചോ. അപ്പൊ ഗുരുദേവ കൃതികൾ മുഴുവൻ കുമാരനാശൻ എഴുതിയെന്ന് ഒരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അതൊന്നും ഖണ്ഡിക്കാനേ നടക്കണ്ട. അത് ഖണ്ഡിക്കാൻ നടക്കുന്നതാണ് ഈ എന്താണ് ആവശ്യമില്ലാത്ത ഖണ്ഡിക്കാൻ നടക്കുന്നതാണ്, അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ആരെങ്കിലും ഇത് ഒരു കുമാരനാശൻ എഴുതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ബാധിക്കാൻ നടക്കുന്നത് പരമ മണ്ടത്തരമാണ്. എന്തുകൊണ്ട്? അപ്പൊ അതിനൊരു പ്രാധാന്യം വരും. ഈ പ്രാധാന്യം വരാൻ വേണ്ടിയിട്ടാണ് അതെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വഴിയെ നടന്നു പോകുമ്പോൾ ഒരു പട്ടി അതുവരെ പോകും, ഒരു കല്ലെടുത്ത് ഒരു എറി കൊടുത്തു, എറി കൊടുത്താൽ എന്ത് ചെയ്യും? ഞൈ ഞൈ എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എറിയുന്നത്, വെറുതെ എറിയുന്നതാണ്. ഇതിൽ ആട് കയറി അങ്ങ് പിടിച്ചിട്ട് പിന്നെ അവിടെ കിടന്ന് മുരളേണ്ട കാര്യം തന്നെ ഉണ്ട്. അതൊക്കെ അവഗണിക്കേണ്ട കാര്യങ്ങൾ, അവഗണിക്കേണ്ടതിനെ അവഗണിക്കും. അതിന് മറികളൊക്കെ പറയാനേ പോകരുത്. അങ്ങനെ പറയുന്നവരുടെ എന്താണ് അവരുടെ ഉള്ളിലിരിക്കുന്നത്, ഉള്ളിലിരിപ്പെന്നുള്ള ആദ്യം മനസ്സിലാവും. അത് അതിന്റെ ഉള്ളിലിരിപ്പെന്ന് പറയുന്നത് വെറും കുശുമ്പാണ്. ഇത് ഗുരു എഴുതി അല്ല എന്ന് പറയുന്നവരുടെ ഉള്ളിലിരിപ്പ് വെറും കുശുമ്പ്. ആ കുശുമ്പിന് വേറെ വരുന്നൊന്നുമില്ല. അതിന് നിങ്ങൾ വ്യാഖ്യാനം കൊണ്ട് അവരുടെ പുറകെ നടക്കുന്നതിന് കുശുംബന്മാരാണ് അങ്ങനെ പറയുന്നത്. ഗുരുവിനെ അംഗീകരിക്കാൻ മടിയുള്ള ആൾക്കാർ, അതിന് അവർക്ക് അവരുടേതായ പല കാരണങ്ങളും കാണും. അപ്പൊ അതിനൊന്നും മറുപടി പറയാൻ പോകരുത്, ശ്രദ്ധിക്കാനും പോകരുത്, അതിനൊരു പ്രാധാന്യം ഉണ്ടാക്കാനും പോകരുത്. അതൊക്കെ അർത്ഥശൂന്യമായ കാര്യങ്ങൾ. പിന്നെ എന്താണ്, ഈ അടുത്ത കാലത്തും എവിടുന്നൊരു കിട്ടിയ ഒരു സാധനം എടുത്തിട്ട് ഗുരുദേവ കൃതികൾ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചേർപ്പുകളൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ഗുരുവേദിയാണോ അല്ലെ ആർക്കറിയാം? ഇങ്ങനെയുള്ള ചേർപ്പുകൾ വരുമ്പോൾ അതൊക്കെ പരിശോധിച്ചു. ഈ അടുത്ത കാലത്തൊന്നും ചേർത്തിട്ടില്ല. ഇതൊക്കെ ആരെഴുതിയെന്നൊക്കെ എങ്ങനെ അറിയാം? അപ്പൊ കൂടുതലങ്ങനെ കയറ്റിവിടേണ്ട കാര്യമൊന്നുമില്ല. അതും ഒരുതരം രോഗമാണ്, അതിന്റെ ആവശ്യമില്ല. ഗുരുദേവന്റെ കൃതികൾ ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്കിലുണ്ടായിരുന്നതും മണക്കാട് ഗോവിന്ദനാശാന്റെ നോട്ട് ബുക്കിലുണ്ടായിരുന്നതും ശിവേരി മഠത്തിലുണ്ടായിരുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അത് എവിടെയാണ്, ആരുടെ കയ്യിലാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ വൈദിക മഠത്തിന്റെ സൈഡില് നിജാനന്ദ സ്വാമി താമസിച്ചിരുന്ന മുറിയിൽ ഒരു പെട്ടിക്ക് അത് വെച്ചിരുന്നത് ഞാൻ നോക്കിയിട്ടുണ്ട്. ഗുരുദേവകൃതികൾ ഇവിടുന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ ശാസ്ത്രി സാറ് പ്രസിദ്ധീകരിക്കുമ്പോൾ സാറ് ആ നോട്ട് ബുക്ക് നോക്കി അത് അതുപോലെയാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ അതില് അല്ലാതെ വന്നത് പൊട്ടുപോയിക്കൽ വേല ഇതിനും അങ്ങനെയുള്ളവരൊക്കെ പല സ്ഥലത്തു നിന്ന് കണ്ടെത്തി ചില കൃഷ്ണനാശം അവർക്ക് കണ്ടെത്തിയത് അവർക്ക് ഗുരുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതിൽ മൂല്യമുണ്ട്. ഇന്നാരെങ്കിലും എവിടെന്നെങ്കിലും ചിലപ്പോൾ ഈ കൊണ്ടുവരുന്ന ആൾ എഴുതിയായിരുന്നു, കൊണ്ടുവന്നിട്ട് ഇത് ഗുരു എന്ന് പറഞ്ഞ ഗുരുവിന്റെ എഴുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ഉടനെ തന്നെ അതൊക്കെ സ്വീകരിച്ചിട്ട് ഈ ചേർക്കാനിരിക്കുന്നത് അത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളിൽ എന്താ തെളിവുള്ളത്? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. പണ്ട് കണ്ടെത്തിയൊക്കെ ഗുരുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. കുമാരസ്വാമി സന്യാസി കണ്ടെത്തി ഒരു സ്വീകരിച്ചു ഗുരുവിനോടൊപ്പം ജീവിച്ചിരുന്ന ആളാണ്. പിന്നെ കുമാരനാശം എഴുതിയിട്ടുണ്ട്, ദർശനമാലയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് കുറച്ച് ഭാഗത്തിൽ. മനനമാല എന്ന് പറഞ്ഞ് വിവേകോദയത്തിൽ ഒരു വ്യാഖ്യാനം എഴുതി. ആത്മോദയ ശതകത്തിനും കുറച്ച് ഭാഗത്തിനും വിവേകോദയത്തിൽ വ്യാഖ്യാനം എഴുതി. ഇത് ഇത്രയും ചെയ്തിട്ടുണ്ട്, വേറൊന്നും ചെയ്തിട്ടില്ല. അതുപോട്ടെ, നമ്മൾ പറഞ്ഞു തന്നെ എന്താണ്? എന്താണ് ആഴണം വാഴണം എന്ന് പറഞ്ഞത്? ആവർത്തിച്ച് പറഞ്ഞത് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നുകൂടെ ആവർത്തിച്ച് ആഴണം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ഡൈവ് ചെയ്യണം. മേളി കിടക്കുന്ന ഒരു താഴോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഏകീഭവിക്കുക എന്നുള്ളതാണ്. ഈശ്വരനോട് ഒന്നായിത്തീരും. ഞാനും നീയും ഞെരുക്കക്കലരുവതിന് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഞെരുക്കക്കലരുക എന്ന് പറയുന്ന പരിപാടിയാണ് പറയുന്നത്. ആഴണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ആഴി തന്നെയാണ് ഈശ്വരൻ. അവിടെ ഒരു സംശയവും വേണ്ട, അതാണ് ഇവിടെ ആഴിക്ക് ആൾക്കാർ വേറെ അർത്ഥം പറയും. ആഴി ഈശ്വരൻ തന്നെയാണ്. അത് എത്രയോ സ്ഥലത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഗുരുവിനെ പറഞ്ഞാലും ആൾക്കാർക്ക് ബോധ്യം വരത്തില്ല. അപ്പൊ ഇതിന്റെ സമാന ധർമ്മങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം, ബാക്കി പറഞ്ഞിരിക്കുന്നതെല്ലാം. ഈശ്വരന്റെ മഹത്വം എന്ന് പറയുന്നത് ആണ് ആ പറഞ്ഞെന്താണ്? നീയല്ലോ മായയും മായാവിയും, അതാണ് ഈശ്വരന്റെ മഹത്വം. നീയല്ലോ സൃഷ്ടിയും, സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് അദ്വൈതത്തിന് മാത്രമേ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉള്ളൂ, മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കില്ല, അവര് അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കില്ല. നീയാണ് സൃഷ്ടികർത്താവ്, നീയാണ് സൃഷ്ടിജാലവും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അത് സമ്മതമാണ്. അവരൊരിക്കലും അംഗീകരിക്കില്ല. അവർ പറയുന്ന എന്താണ്? സൃഷ്ടിജാലം ഒരിക്കലും സൃഷ്ടാവല്ല. അതാണ് അവരുടെ മതത്തിന്റെ സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതുകൊണ്ടാണ് അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ല. അപ്പൊ സൃഷ്ടിജാലത്തെ എന്ന് അവരൊരിക്കലും ശരിയായ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയും അവരൊരിക്കലും ആരാധിക്കത്തില്ല. അതാണ് ഇസ്ലാമിന്റെ വളരെ യാഥാസ്ഥികമായ ഒരു നിലപാട്. അതാണ് ഇത് അദ്വൈതിക്ക് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് അവർ ഏറ്റവും എതിർക്കുന്ന അദ്വൈതത്തെയാണ്. ഇനി ബൈബിളിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. ഖുറാനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഒരു പഴുതുമില്ല. അവരത് അംഗീകരിക്കില്ല. അതുകൊണ്ട് ദൈവദശകത്തെ ചൊല്ലിട്ട് സർവമത പ്രാർത്ഥന എന്നൊക്കെ പറയും. അത് നമുക്ക് പറയാം, ആശാൻ പറഞ്ഞതുപോലെ ചന്തത്തിനായി സഭകളിൽ പറയുന്ന ന്യായം കേട്ടിട്ടുണ്ട്. പൊതുവേദിയിലൊക്കെ ചെന്ന് നിന്ന് ആൾക്കാരുടെ കൺട്രോള് പോകും. ഇപ്പൊ പലതും വിളിച്ചു പറയും സർവ മത പ്രാർത്ഥനയെന്ന്. സർവമത പ്രാർത്ഥനയെന്ന് നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവരുടെ അംഗീകരിക്കേണ്ടത്. നമ്മൾ മാത്രം സർവമത പ്രാർത്ഥനയെന്ന് പറഞ്ഞു അതവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സൃഷ്ടി അവരൊരിക്കലും എന്താണോ സൃഷ്ടാവ് എല്ലാഹു സൃഷ്ടിയല്ല. എല്ലാഹു സൃഷ്ടിയിൽ നിന്ന് എപ്പോഴും ഏഴാകാശത്തിന്റെ അപ്പുറത്തിരിക്കുന്ന ആളാണ് അല്ലാഹു. മുഹമ്മദ് പോയി കണ്ടെന്നും സംസാരിച്ചെന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ ചിലപ്പോൾ അരൂപി എന്നും പറയും, എല്ലാം പറയും. അപ്പൊ ആ അല്ലാഹു ഒരിക്കലും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം. അത് വ്യക്തമായും അങ്ങനെ ഒരു പ്രാർത്ഥന അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളിവിടെ വിളിച്ച് മുസ്ലിങ്ങളെയൊക്കെ വിളിച്ച് പ്രഭാഷണം നടത്തുമല്ലോ, അവരോട് ചോദിക്കുക എന്താണ് ശരിക്കും സത്യം നിങ്ങൾ പറയുക, ഇസ്ലാം മതത്തിൽ സൃഷ്ടിജാലത്തെ സൃഷ്ടാവെന്ന് സമ്മതിക്കുമോ എന്ന് രഹസ്യമായി ചോദിക്കുക. പരസ്യമായി ഇവിടെ ശരിയെന്ന് ചിലപ്പോൾ അവർ പറയും ഇത് തന്നെയാണ് ഞങ്ങളുടെ ഇസ്ലാമിനും പറയുന്നത്. രഹസ്യമായി ചോദിച്ചാൽ അവർ പറയും അതൊരിക്കലും അംഗീകരിക്കത്തില്ല. ഒരു മതം എന്ന് പറയുന്നതിന് ഒരൊറ്റ വ്യാഖ്യാനമേ ഉള്ളൂ, എന്താണോ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലതും സദാപി ചെയ്തിടുന്നു ജഗതീ ദിമ്മതമീകം. ഇതാണ് ഗുരുദേവന്റെ വ്യാഖ്യാനം, മനസ്സിലായോ? ശിഷ്യന്മാര് പല വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ട്. ആര്? സി കേശവൻ, ആത്മാനന്ദ സ്വാമി. അതൊന്നും ഗുരുദേവന്റെ വ്യാഖ്യാനമാണ്. ഗുരുദേവൻ ഒരു മതം എന്താണെന്ന് നിർവചിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു മതം പ്രയാസമാണ്. ഗുരുദേവൻ പറഞ്ഞെന്നും പറഞ്ഞ് ബാക്കിയുള്ളവർ പറയുന്നില്ലേ, പലപ്പോഴും അവരുടെ അഭിപ്രായമാണ്. ഇതൊന്നു മാത്രമേ ഉള്ളൂ, അത് പൂർണ്ണമായും ശരിയുമാണ്. ഏത്? അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം. പിന്നെ ഈ മതത്തെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ, ഇവിടെ മതത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കരുത്, മതവിദ്വേഷം പാടില്ല, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗുരു എന്ത് പറഞ്ഞത്? ഒരു മതവും പൊരുതാലുടങ്ങുകയില്ല, മതങ്ങൾ തമ്മിൽ കിടന്നടിക്കരുത്. അതിനുവേണ്ടിയിട്ടാണ് മതമഹാസമ്മേളനം വിളിച്ചു കൂട്ടിയത്. മതവിദ്വേഷം പരത്തരുത് എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴും നടക്കുന്നത്. അതല്ലേ നടക്കുന്നത്. ഈ നബിയെ കുറിച്ച് പറഞ്ഞൊക്കെ ശരിയാണ്. ശരിയെന്ന് പറഞ്ഞാൽ ഖുറാൻ അനുസരിച്ചും എന്താണ് സഹീഹായിട്ടുള്ള ഹദീസുകൾ അനുസരിച്ചും തസ്വീറുകൾ എന്ന് വെച്ചാൽ വ്യാഖ്യാനങ്ങൾ അനുസരിച്ചും ആ പറഞ്ഞതൊക്കെ ശരിയാണ്, ഒരു തെറ്റുമില്ല. പക്ഷെ അത് പറഞ്ഞാടിയുണ്ടാവും. ഇതാണ് ഗുരു പറഞ്ഞത്. പറയാൻ പാടില്ല പരസ്യമായിട്ട്. പിന്നെ ഒരാൾക്ക് ഒരു കണ്ണിന് ശരിയായ കാഴ്ച, നിങ്ങൾ അവനൊരു മുഖത്ത് നോക്കി ഇടാ ഒറ്റ കണ്ണാന്ന് വിളിച്ചാൽ എന്ത് കിട്ടും? അടി ഉറപ്പാ. പറയാൻ പാടില്ല. അതാണ് ഗുരു പറഞ്ഞത്. എന്താണ്? ഒരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. പല മതസാരവും ഏകോന്ന് എങ്ങനെ? അകലെ ഒരു ആത്മസുഖത്തിനായി പ്രയത്നം. മതകലഹം ഒഴിവാക്കണം. മതം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസികളുടെ ലഹരിയാണ്. അതൊരു തരം ലഹരിയാണ്. ആ ലഹരിയിൽ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്റെ അടുത്ത് നിന്ന് ഒരിക്കലും നിങ്ങൾ സത്യം പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉണ്ടാവും, കലാപം ഉണ്ടാവും, കത്തിക്കും. അത് യുദ്ധത്തിലേക്ക് നയിക്കും. അത് പറയാൻ പാടില്ല. മനസ്സിലാക്കി വെക്കുക, പറയരുത്. സത്യം ബ്രൂയാ പ്രിയം ബ്രൂയാ എന്ന് പറയുന്നതാണ്. എന്നാ ബ്രൂയാ സത്യം അപ്രിയം, അപ്രിയമായ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ അടിയും പിടിയും ഉണ്ടാക്കരുത്. മനുഷ്യനോട് സമാധാനമായിട്ട് ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഗുരു മതങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു നിലപാടെടുത്തത്. ഇത് വ്യക്തമായും മനസ്സിലാക്കി. വേറൊരു ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വേറൊരു മതത്തിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് പറയരുത്, അത് കലഹം ഉണ്ടാക്കും. നിങ്ങൾ ഹിന്ദു മതത്തിലെ പുരാണങ്ങളും അതും ഇതൊക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹിന്ദു മതത്തിന് അകത്ത് എന്ന് പറഞ്ഞാലും അടിയുണ്ട് ഉറപ്പായിട്ട്. കാരണം അതിനകത്ത് ഒരുപാട് വൃത്തികേടുകളുണ്ട്, അതും പരസ്യമായി പറയാൻ പാടില്ല. അപ്പോൾ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ പറഞ്ഞു കഴിഞ്ഞാലോ കലഹം നടക്കും. പറഞ്ഞതൊക്കെ ശരിയല്ലേ, ആണ് നമ്മൾ പുരാണങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള വൃത്തികേടുകൾക്ക് കൈയും കണക്കുമല്ലോ, പക്ഷെ അതൊന്നും പറയാൻ പാടില്ല. ആ പറയാൻ പാടില്ല എന്നുള്ള ബോധം ഇത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേണം. പുസ്തകത്തിൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഇതൊക്കെ പുസ്തകങ്ങളിൽ ഉണ്ട്, വേണ്ടാധീനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്താണോ പരമതി പരമതവാദി തോട്ടിടാതെ പാഴേ ഒരിത് പൊലഞ്ഞിടും. അപ്പൊ വിഷയം അല്പം മാറിപ്പോയി, എന്നാലും ഇപ്പൊ അത് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും പരസ്യമായി പറയരുത്. ഇനി നിങ്ങൾക്ക് പറഞ്ഞേ തീരുന്നുണ്ടെങ്കിൽ രഹസ്യമായി പറയാം, പരസ്യമായി പറയരുത്. തമ്മി തമ്മി പറയാം. ഇങ്ങനെയൊക്കെയാണ്, നമ്മുടെ മതത്തിലും പ്രശ്നങ്ങളുണ്ട്, മറ്റേ മതത്തിലും പ്രശ്നങ്ങളുണ്ട്. അത് സ്വകാര്യമായി പറയാം, പരസ്യമായി പറയരുത്. എല്ലാവർക്കും അറിയാം ഇതിനകത്തൊക്കെ പ്രശ്നമുണ്ടെന്ന്. മറ്റൊരാള് ആക്ഷേപമായി പറയുന്നതുകൊണ്ടാണ് കലഹം ഉണ്ടാകുന്നത്. മുസ്ലിങ്ങൾക്കും അറിയാം ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന്, ഹിന്ദുക്കൾക്കും അറിയാൻ പ്രശ്നമുണ്ടെന്ന്, ബൈബിളിനകത്തും പ്രശ്നമുണ്ടെന്ന് അവർക്കറിയാം. അറിയാൻ വയ്യാത്തതുകൊണ്ടല്ലോ. പക്ഷെ വേറൊരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് നിന്റെ അപ്പൻ എന്നാലല്ലേടോ ഇങ്ങനെ അല്ലേടോ എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെടും? അവിടെയാണ് പ്രശ്നം, അത് പറയാൻ പാടില്ല. അപ്പോ എന്താ ഞാൻ അവസാനം പറഞ്ഞു നിർത്തി, നിങ്ങൾ വിഷയം മാറ്റിക്കളഞ്ഞു, മതത്തിലേക്ക് കൊണ്ടുപോയി. എന്ത് പറഞ്ഞപ്പോഴാ മതത്തിൽ കൊണ്ടുപോയത്? ചോദ്യം ചോദിക്കുമ്പോ എന്താ പറഞ്ഞെന്നുള്ളത്? സൃഷ്ടിയും സൃഷ്ടാവും ഒന്നെന്നുള്ളത് അദ്വൈതികൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ, മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതെന്താണ് ദൈവദശകം? നിങ്ങൾക്ക് സർവമതത്തിന് സമ്മതമായ ഒരു പ്രാർത്ഥന ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അഭ്യാസമായിരിക്കും, വലിയൊരു അഭ്യാസമായിരിക്കും. എന്നാലും അങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും തൃപ്തിപ്പെടുത്തുന്നു. വളരെ പ്രയാസമാണ്, കാരണം ഇവരെല്ലാം അടുത്ത് വരുമ്പം അകലുന്നവരാണ്. ഇവരെല്ലാവരും ഇങ്ങനെ ഓരോ ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. അപ്പോ ഈശ്വരന്റെ മഹത്വമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഏത് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും. ഈ വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ട് പോകും. ചില വാക്കുകളുടെയൊക്കെ അർത്ഥം അവർക്ക് കിട്ടത്തില്ല. എന്താ ഈ പറയുന്നത്? ആശയക്കുഴപ്പം. ആ വാക്ക് അവർ വ്യാഖ്യാനിക്കത്തില്ല, വിട്ടുകളയും. ഡോക്ടർ ഭാസ്കറിന്റെ വ്യാഖ്യാനത്തിൽ നീയല്ലോ സൃഷ്ടിയും. സൃഷ്ടി എന്താണെന്ന് പുള്ളിക്ക് പിടികിട്ടിയില്ല. കാരണം സൃഷ്ടി ജാലം വേറെ പറഞ്ഞിരിക്കുന്നു, സൃഷ്ടി എന്താണ് പുള്ളി അത് വ്യാഖ്യാനിക്കാനേ പോയില്ല. ഇനി വ്യാഖ്യാനിച്ചോളാക്കണ്ട. വേറെ ഏതെങ്കിലും വ്യാഖ്യാനം നിങ്ങളുടെ കയ്യിലുണ്ടോ? എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് തന്നോളൂ. എങ്ങനെയാണ് ഓരോരുത്തരും വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന് അറിയാമല്ലോ. അതിനുവേണ്ടി മാത്രം.